സഖ എന്ന് പറയുന്ന ശബ്ദമാണ്, ഇകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്, സഖി ശബ്ദം സഖ എന്ന് മാറി. പ്രഥമായകത്തിൽ സഖി അർത്ഥവത് അർത്ഥവത് അധാതുരപ്പുറത്തെ പ്രാതിപതിയനേന പ്രാതിപസ്ഞായാം സിദ്ധായാം ഞാൻ പ്രാതിപതിയപ്പുറത്തെ പരസ്യത്തിനേന ഏകത്തിനേന പ്രത്യാനാം പരത്വേന ജാതി ഏകത്വം സുഭയത്തിനേന ഏകവചന സജ്ഞായാം ദ്യോഗർ ദിവേനേകവേനെ ഇതി ഏകത്വവൃക്ഷായം ഏകവചന ജാതി സഖി സു ഇത്യത്ര അനംസൗ ഇത്തിനേന സഖി ഇത്യസ്യ ഇകാരസ്യ അനങ്ങാദേശേ ഞിച്ച ഇത്യനേന അന്താദേശേ സഖൻ സു ഇത്യത്ര നകാരപൂർവ അകാരസ്യ അനുവന്ധ്യാപൂർവ ഉപധായത്തിനേന ഉപധാ സജ്ഞായാം സർവനാമസ്ഥാനേ ച അസംബുദ്ധയത്തിനേന അകാരസ്യ ദീർഘേ സഖാൻസു ഇത്യത്ര സകാരസ്യ അപ്രത്യേകാൽപ്രത്യ ഇത്യനേന അപൃക്തസജ്ഞായാം ഹൽങ്യാഭ്യോ ദീർഘാസു സ്യവ്രതം ഹൽ ഇത്യനേന ലോപേ ച സഖാൻ ഇതി സ്ഥിതേ നലോഭ പ്രാതിപതികാന്തസ്യ ഇത്യനേന നകാരസ്യ ലോപേ സഖാ ഇതി സിദ്ധ്യതി. പ്രാതിപതി സജ്ഞകം യത് പദം അനന്ത കുഴപ്പം ഇവിടെ എന്താ പ്രശ്നം? അതുകൊണ്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ പദമാണ് പ്രാതിപതികവുമാണ്. അനെന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? എന്ത് പറഞ്ഞു? പ്രത്യേകോപേ പ്രത്യേക ലക്ഷണം അതുപോലെ പദമാണ് പ്രാതിസഞ്ജ നേരത്തെ തന്നെ ഉണ്ട്. സുപ്തിംഗന്ധം പദം പദസഞ്ജയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ പദം പ്രാതിപതി നേരത്തെ ഉണ്ടല്ലോ, പദമാകുന്നതിന് മുമ്പേ ഉണ്ടല്ലോ. ഒന്നുമ്പ ഒന്നിന് ഒന്നും കൂടില്ല. അപ്പൊ ഇത് അംഗമല്ലേ? അംഗസപ്നയില്ലേ? പ്രകൃതി എന്ന് പറയുന്ന സ്വപ്നയില്ലേ? എന്തെല്ലാം സ്വപ്നങ്ങളുണ്ട്? അങ്ങനെ ഒരു സ്വപ്ന മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോ രാമഭ്യാം, അവിടെ രാമശബ്ദത്തിന് പദസഞ്ജയില്ലേ? പ്രാതിപതികമല്ലേ? രാമഭ്യാം എന്നിരിക്കുന്നിടത്ത് രാമശബ്ദത്തിന് പദസഞ്ജയുണ്ടോ? എന്ത് രാമഭ്യാം എന്നിടത്ത് രാമശബ്ദത്തിന് പദസഞ്ജയുണ്ടോ? ഉണ്ട്. ഏ സൂത്രപ്രകാരം? അതാണോ ഏത് സൂത്രം? രാമഭ്യാം എന്നിടത്ത് രാമശബ്ദത്തിന് പദസഞ്ജ സ്വാധിഷ്ടസർവ നമസ്താനെ പദസഞ്ജയുണ്ട്. പിന്നെ അത് പ്രാതിപതികമല്ലേ? ഉണ്ട്. പിന്നെ എന്താണ്? പ്രകൃതിയല്ലേ, അംഗമല്ലേ, എല്ലാ സ്വപ്നങ്ങളും ഇല്ലേ? അത് ഇവിടെ അതിനല്ലേ പറഞ്ഞത്. ഇവിടെ എങ്ങനെയാ പദസഞ്ജ വരുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞത് സുപ്തിംഗന്ധം പദം അങ്ങനെ വരാം. സഖ എന്നുള്ളത് സഖൻ പോയില്ലേ? സുപ്പ് ലോപിച്ചല്ലേ? സുപ്പ് ലോപിച്ചാൽ എങ്ങനെ വരും? പ്രത്യേകോപേ പ്രത്യേക ലക്ഷണം പദസഞ്ജയ്ക്ക് വേണ്ടി പ്രത്യാന്തമായി സ്വീകരിക്കും. ലോപിച്ചാൽ തിരിച്ചു വരും, അത് വരത്തില്ല. ലോപിച്ചത് തിരിച്ചു വരൂ എന്നല്ലോ. ഉം ആ സഖാൻ പദമാണ്, എന്നാ പ്രാതിപതികമാണ്, എന്നാ അംഗവുമാണ്. അത് വരാം, വരാതിരിക്കുന്നതിന് എന്താ തടസ്സമെന്ന് പറഞ്ഞാൽ അത് പറയാം. സുപ്പിരിക്കുന്ന സമയത്തും പദമെന്ന് പറയാം, സുപ്പ് പോയാലും പറയാം. സുപ്പിരിക്കുന്നത് എന്തുകൊണ്ട്? സുബന്ധമായി പദമായി മൊത്തം. അതായത് സഖാൻ സുഖന്നിരിക്കുമ്പോൾ സുബന്ധമായതുകൊണ്ട് എന്തായി? മൊത്തം പദമായി. സുപ്പ് പോയിക്കഴിഞ്ഞാൽ പ്രത്യേകലോ പ്രത്യക്ഷം പ്രകാരം ബാക്കിയിരിക്കുന്ന പദമാകും സഖാൻ. ബാക്കിയിരിക്കുന്നത് കാരണം സുഖമില്ലല്ലോ, അത് പദമായി. അപ്പം അത് പദവുമായി. പ്രാതിവിസഞ്ജ നേരത്തെ ഉണ്ട്, പ്രാതിവിധ്യമാണ്. ഇനി എന്താ തകരാറ് എന്ന് പറഞ്ഞാൽ മനസ്സിലാ സമാധാനം പറയാം. ആര് പറഞ്ഞു? പാണിനി അങ്ങനെ പറഞ്ഞോ? പ്രത്യം സുബന്ധമായി കഴിഞ്ഞാൽ പിന്നെ പൂർവത്തിന് പദസഞ്ജ ഇല്ല, അല്ലെങ്കിൽ സുബന്ധം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞാൽ ശരി, മറിച്ച് എന്താ പറഞ്ഞത്? സുബന്ധമായി സുപ്പ് ലോപിച്ചാലും അത് പദമെന്നാ പറഞ്ഞു. പ്രാതിപതിയും പദസഞ്ജ വന്നു കഴിഞ്ഞാൽ പ്രാതിപതം ആകത്തില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോ? ഏ, അത് തന്നെ. പദമായി കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പ്രാതിവിസഞ്ജ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പിന്നെ നമ്മളായിട്ട് എന്തിനാ അതുണ്ടാക്കുന്നത്? പ്രാതിപതിയാണല്ലോ, പ്രാതിപതിയും ആയതുകൊണ്ടല്ലേ അത് സുപ്പ് പരത്തി വന്നത്. സുപ്പ് വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ പ്രാതിപതിയും പ്രാതിപതിയും ആകത്തില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എന്താണ് ഒറ്റയാകും, എല്ലാം കൂടെ ചേർന്ന് പുതിയൊരു പദമാകാം. അതിനെന്താ കുഴപ്പം? പദമാകുന്നത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പദം പദമല്ലാതെയാകുമോ? അത് തന്നെ, അല്ലാതെ ആകുമോ? അങ്ങനെ പറയുന്നില്ലല്ലോ. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാന്തമായി കഴിഞ്ഞാൽ അതിന് പ്രാതിവിസഞ്ജ ഇല്ല, അങ്ങനെ പറയുന്നുണ്ട്. പ്രത്യാന്തമായി കഴിഞ്ഞാൽ, അതായത് രാമേഷു, അതിന് പ്രാതിവിസഞ്ജ ഇല്ല. എന്നാ കൃതന്തമോ തദ്ധിതാന്തമോ ആണെങ്കിൽ അതിന് പ്രാതിവിസഞ്ജ വരും, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പ്രത്യാന്തമാണ്, പക്ഷെ പ്രത്യം വരത്തില്ല. സു ഇവിടെ ഇരുന്നെങ്കിൽ ശരീര സഖാൻ സു എന്നുള്ളതിന് പ്രാതിവിസഞ്ജ വരത്തില്ല. പ്രത്യം പോയല്ലോ, പ്രത്യലോ പ്രത്യക്ഷം പ്രകാരം എന്ത് ചെയ്തു? പദാന്തമായി. എന്നാ പ്രത്യമില്ല, അതാണ് ഇവിടുത്തെ ഗുണം. പ്രത്യലോ പ്രത്യക്ഷനുമായി അത് പദമായി, എന്നാ പ്രത്യമില്ല. ഇപ്പൊ രണ്ട് നേട്ടം: ഒന്ന് പ്രത്യയം പോയി, മറ്റൊന്ന് പദമാകുകയും ചെയ്തു. അപ്പൊ സഖാൻ പദമായി. അതാണ് പ്രത്യേകലോ പ്രത്യലക്ഷണം പറയുന്നത്. പ്രത്യയം പോയോ പോയില്ലേ എന്നുള്ളതല്ല. പ്രാതിപതി എന്തായാലും ഏതാണോ പ്രാതിപതി, അതിന് പ്രാതിവിസഞ്ജയുണ്ട്. പ്രത്യാന്തത്തിനല്ലല്ലോ ഇവിടെ. പ്രത്യം പോയില്ലേ, അത് ഏതിനു വേണ്ടി? ഏതിനു വേണ്ടിയിട്ടാണോ അത്? ഏതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകം ഉള്ളതുപോലെ കണക്കാക്കുന്നത്? പദസഞ്ജ കിട്ടാൻ വേണ്ടിയിട്ട്. പദസഞ്ജ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണോ? ആ, പദസഞ്ജ നിഷേധിക്കാൻ വേണ്ടിയല്ല, പദസഞ്ജ കിട്ടാൻ വേണ്ടിയിട്ട്. പ്രത്യമുള്ളതുപോലെ എന്താ പദസഞ്ജ കിട്ടുന്നു? അതുകൊണ്ട് അത് പറയുന്നത് എന്താണ്? അത് നിമിത്തമായിട്ടുള്ള അംഗകാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതാണ്. അംഗത്തെ സംഭവിച്ചുള്ള കാര്യമാണ് ഇവിടെ എന്ത് പദസഞ്ജ, അത് കിട്ടി. അത് പ്രത്യേകമായ പ്രതിഘർഷണം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി പറയുന്നതാണ്. രൂപങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, രൂപസിദ്ധിക്കാതിരിക്കാൻ സൂത്രം ഉണ്ടാക്കൂ. സൂത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, രൂപത്തെ സിദ്ധിക്കാൻ വേണ്ടി, അല്ല രൂപത്തെ നിഷേധിക്കാനാണോ? അപ്പോൾ പ്രത്യയലോപേ പ്രത്യക്ഷം, അത് അംഗകാര്യങ്ങൾ ഏത് വേണോ അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പദസഞ്ജയ്ക്ക് വേണ്ടി അത് സ്വീകരിച്ചു. ഇനി ഏതെങ്കിലും നിഷേധിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ കാര്യം സ്വീകരിക്കും. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പാണിനി ഈ രൂപം ഉണ്ടാക്കരുത്. പാണിനിയുടെ സൂത്രത്തിലൂടെ ഇങ്ങനെ രൂപം ഉണ്ടാക്കാൻ പാടില്ല ഈ സൂത്രങ്ങളിലൂടെ എന്നാണ് നമ്മുടെ മനസ്സിലിരിപ്പ്. അതിപ്പം നടക്കുമോ? നമുക്കിപ്പോൾ വേണ്ട ഏതാണ്? സഖ എന്നാണ് മലയാളത്തിൽ ഇതിനാണ് പറയുന്നത്. സഖാവ് സഖാക്കന്മാരെ, ഒരു സഖാവ് പണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞത് റഷ്യൻ ഭാഷ എന്നാണ്. സഖാവ് എന്ന് പറയുന്നത് വീന്നു തന്നെ. അതുകൊണ്ട് മലയാളത്തിൽ റഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ് സഖാവ് എന്ന് പറഞ്ഞൊരു സഖാവ് എനിക്ക് പ്രസംഗിച്ച കേട്ടാണ്. പാണിനി ഇത്രയും കഷ്ടപ്പെട്ടത് പുള്ളിക്ക് അറിയത്തില്ല. സഖിസഖായി മലയാളത്തിൽ സഖാവായി. അതായത് ഒരു കാര്യത്തെ സിദ്ധിക്കുന്നതിന് വേണ്ടി ആണ് ഒരു സൂത്രം, അതിനനുകൂലമായിട്ട് സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്, നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. എന്ന് പറയുന്ന ലക്ഷ്യേക ചക്ഷുഷ്കാഹ വയ്യാകൃണഹ എന്ന് പറയുന്നതാണ്. പിന്നെ ഇവിടെ ദോഷം പറയാനുണ്ട് പണിന് പറയുന്നതനുസരിച്ച്. അത് പറയാം. സന്നിപാത ലക്ഷണം വിധിര നിമിത്തം തദ്വികാതസ്യ, അതായത് പരത്തിലിരിക്കുന്ന, അല്ല ഈ പറഞ്ഞിടത്ത് തന്നെ എന്താണ് പറയുന്നിടത്ത് തന്നെ ദോഷം പറയാം. ദോഷങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഇവിടെ പ്രാതിപദിക സഞ്ജ്ഞയും പദസഞ്ജ്ഞയും വന്നു ഒരിടത്ത്. അപ്പം നോക്കണം ഈ സ്വപ്നകൾ ഏകസഞ്ജ അധികാരത്തിലാണോ വരുന്നതെന്ന് നോക്കണം. ആ കടാരാത് ഏകാ സ്വപ്ന വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സ്വപ്ന വരാൻ പാടുണ്ടോ? അത് വരാം, ചിലടത്തൊക്കെ വരാം. അങ്ങനെ വരുന്നതിന് പല ജ്ഞാപകങ്ങളുമുണ്ട്. രണ്ട് സ്വപ്നകൾ വരാം, പിന്നെ അതിന് ഒരുപാട് ഭേദഗതികളുണ്ട്. അങ്ങനെ രണ്ട് സ്വപ്ന വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വിരോധം വരുന്നിടത്തെ വരാൻ പാടില്ലാതെ വിരോധം വന്നില്ലെങ്കിൽ വരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഏകസഞ്ജാധികാരത്തിലും രണ്ട് സ്വജ്ഞ വരാം. ആ കടാരാത് ഏകാസജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ സന്ദർഭങ്ങളിലും പരിശോധിക്കണം. രണ്ട് സ്വജ്ഞ, മൂന്ന് സ്വജ്ഞ, നാല് സ്വജ്ഞയൊക്കെ വരും. അതുകൊണ്ട് ദോഷമൊന്നുമില്ലെങ്കിൽ വരാം അതൊന്നും. പിന്നെ പറയുന്നത് സന്നിപാത പരിഭാഷ എന്താണ്? ഇവിടെ സഖൻ സു എന്ന് വന്നില്ലേ. അപ്പൊ പരത്തിലിരിക്കുന്ന അനങ് സൗ, സൂവിനെ നിമിത്തമാക്കിയിട്ടാണ് അനങ് വന്നത്. അപ്പൊ സഖൻ സു എന്നിരിക്കുമ്പോൾ ആ നഗാരത്തെ നിമിത്തമാക്കി സു ലോപിക്കും. അപ്പൊ അതാണ് സന്നിപാത ലക്ഷണവും വിധിര നിമിത്തം തദ്വിഘാതസ്യ. ഏതെന്നിനെ ആശ്രയിച്ചാണോ അനങ് വന്നത്, സുവിനെ ആശ്രയിച്ച് ആ സു അനങ് നിമിത്തമായി ലോപിച്ചു പോകുന്നു. അങ്ങനെ വരാൻ പാടില്ല എന്നാണ് സന്നിവാദ പരിഭാഷ വരുന്നത്. പക്ഷെ ഇവിടെ സന്നിവാദ പരിഭാഷ അനിത്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പാണിനി സ്വതന്ത്ര കർത്ത എന്നൊരു സൂത്രം പാണിനിയുടെ ഉണ്ട്. കർത്ത, ഈ കർത്ത എന്നുള്ളിടത്ത് ഇതാ സംഭവിക്കുന്നു. കർത്തൃശബ്ദത്തിൽ നിന്ന് അനങ്ങുമെന്ന് സുലോപിച്ച് നഗാരം ലോപിച്ച് ഉപദാലോ തീർക്കുമെന്ന് കർത്ത എന്ന് പറയുന്നു. അപ്പൊ കർത്ത എന്ന് പാണിനി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം സന്നിവാദ പരിഭാഷ അനിത്യമാണെന്ന്. കാരണം സന്നിവാദ പരിഭാഷ ഉണ്ടെങ്കിൽ കർത്ത എന്നൊരു രൂപ സിദ്ധിക്കത്തില്ല. കർത്ത എന്നൊരു രൂപ സിദ്ധിച്ച എന്തുകൊണ്ട്? സന്നിവാദ പരിഭാഷ ഇവിടെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ സംഭവിച്ച് സുലോപിച്ച് നഗാരം ലോപിച്ച് കർത്ത എന്ന് വന്നത് സന്നിവാദ പരിഭാഷ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. അത് ജ്ഞാപകമാണ്. അങ്ങനെ ഒരു ജ്ഞാപകമുള്ളതുകൊണ്ട് സന്നിവാദ പരിഭാഷ ഇവിടെയും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെ ദോഷങ്ങൾ കാണിക്കാമോ അതിനൊക്കെ സമാധാനവും പറയും. അപ്പോൾ ഇവിടെ ഇത്രയും സൂത്രങ്ങൾ പ്രവർത്തിച്ച് സഖ എന്നുള്ള രൂപം ശ്രദ്ധിച്ചു. അടുത്ത് സഖി ഔ എന്നിരിക്കുന്നു. അടുത്ത സൂത്രം വരുന്നത് സഖ്യുരസംബുദ്ധൗ സഖ്യുരംഗാത് പരം സമ്പുദ്ധിവർജം സർവനാമസ്ഥാനം നിത്വത് സ്യാത്. സഖ്യുഹു അംഗാത് പരം, ഇത് അംഗാധികാരത്തിലാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് സഖിയായ അംഗം, അംഗമായിരിക്കണം സഖി, ശബ്ദമായിരിക്കണം. സഖി അംഗത്തിന്റെ പരത്തിൽ സമ്പുദ്ധിവർജം, സമ്പുദ്ധി ഒഴികെയുള്ള സപ്രഭമാനസ്ഥാനങ്ങൾ. സമ്പുദ്ധി ഒഴികെയുള്ള സർവനാമസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ സു ഔ ജസ് അം ഔട്ട്. സമ്പുദ്ധി ഏത് സൂത്രമാണ് ഉദിക്കുന്നത്? ഏകവചനം സമ്പുദ്ധി. അംഗസഞ്ജി ഉദിക്കുന്ന സൂത്രമാണ് യസ്മാത് പ്രത്യവിധി തഥാതി പ്രത്യയാംഗം. സഖി അംഗത്തിൽ, സഖിയാകുന്ന അംഗം എന്നെടുത്താൽ മതി ഇവിടെ. അംഗത്തിന്റെ പരത്തിൽ സമ്പുദ്ധി ഒഴികെയുള്ള സർവനാമസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? നിത് വത്ത് അധിദേശ സൂത്രമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അധിദേശത്തിന്റെ ലക്ഷണം പറഞ്ഞത്. വത്ത് വതി ഘടിതത്വം അധിദേശത്വം. വത്ത് വന്നു കഴിഞ്ഞാൽ അത് അധിദേശ സൂത്രമാണ്. ഇവിടെ വൃത്തിയിൽ വന്നത് മതി, സൂത്രത്തിൽ വേണമെന്നില്ല. നിത് വത്ത് എന്ന് വെച്ചാൽ നിത്ത് പോലെയാകും. ഏതാണ് നിത്ത് പോലെ ആകുന്നത്? പരത്തിലിരിക്കുന്ന പ്രത്യയം. നിത്ത് പോലെയാകുമെന്ന് പറഞ്ഞാൽ നിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ത് യസ് യസ് നിത്ത്. ഏതെന്നിലാണോ നകാരം ഇത്തായിരിക്കുന്നത് അതാണ് നിത്ത്. നകാരം ഇത്തായാൽ അതിന് നിത്ത്, കകാരം ഇത്തായാൽ കിത്ത്, ഉകാരം ഇത്തായാൽ ഉദിത്ത് എന്ന് പറയുന്നത് പോലെ നകാരമിത്തായാൽ അതിന് അണിത്തെന്ന് പറയും. ഇവിടെ പറയുന്നത് പരത്തിലിരിക്കുന്ന സർവനാമസ്ഥാനങ്ങൾ നിത്തെന്നാണ്. പക്ഷെ പരത്തിൽ ഇരിക്കുന്ന സർവനാമസ്ഥാനം പ്രത്യയങ്ങളിൽ നകാരയിത്തുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് പറഞ്ഞു നിത്തല്ല, നിത്ത് വത്ത്, നിത്ത് പോലെയാവും. നിത്ത് പോലെയാവും എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പരത്തിൽ നിത്തിരുന്നാൽ എന്ത് കാര്യമാണോ പൂർവ്വത്തിൽ സംഭവിക്കുന്നത് അത് സംഭവിക്കും, വാസ്തവത്തിൽ നിത്തില്ലെങ്കിൽ. ഇവിടെ വാസ്തവ നിത്താണോ? ആരോപിത നിത്താണ്. നിത്വത്തെ ആരോപിക്കുകയാണ്, നിത്തല്ലാത്തതിനെ നിത്താക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അത് എവിടെ? സർവനാമസ്ഥാനം എന്ന് പറയുന്ന എന്തിനു വരുന്ന സംജ്ഞയാണ്? സുട്ട് പ്രത്യയങ്ങൾ, സുട്ടിൽപ്പെട്ട പ്രത്യയങ്ങൾക്കാണ് സർവനാമസ്ഥാന സംജ്ഞ വരുന്നത്. അപ്പൊ സർവനാമസ്ഥാനത്തിന് നിത്വത്വം വിധിച്ചു കഴിഞ്ഞാൽ അത് ഫലത്തിൽ ഏതിനായിരിക്കും വരുന്നത്? പ്രത്യയങ്ങൾക്ക്, സുട്ട്. സുട്ടിന് സർവനാമസ്ഥാന സംജ്ഞ വരുന്നു നേരത്തെ തന്നെ, ആ സർവനാമസ്ഥാനത്തിന് നിത്ത് വിരിച്ച്. അപ്പോൾ ഫലത്തിൽ സുട്ട് നിത്താവും, എന്നാൽ നിത്തല്ല, നിത്ത് വത്താവും, നിത്ത് പോലെയാവും. അടുത്ത സൂത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. ഇവിടെ മനസ്സിലാക്കാനുള്ളത് സഖിശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന സു ഔ ജസ് അം ഔട്ട് ഇത്രയും നിത് വത്താവും. പക്ഷെ അതിന് സു എന്ന് പറയുന്നതിന് വിശേഷ സൂത്രം വിരിച്ച് എന്താണ്? അനങ് സൗ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വന്ന് സു ലോപിക്കുകയും ചെയ്യും. അത് വിശേഷമാണ്, കാരണം സർവനാമസ്ഥാനത്തിനെല്ലാം, എല്ലാ സർവനാമസ്ഥാനവും പരമിരിക്കുമ്പോൾ ആ സർവനാമസ്ഥാനങ്ങൾക്ക് നിത്യത് വിരിച്ചു. പക്ഷെ സു മാത്രം പരമിരിക്കുമ്പോൾ വേറൊരു കാര്യം വിരിക്കുമ്പോൾ അത് വിശേഷമായി, അതുകൊണ്ട് അതവിടെ സംഭവിക്കും. അനങ്സു അവിടെ സംഭവിക്കും. വിശേഷമായിട്ട് വരുന്ന സഖ്യുരസംബന്ധ പ്രകാരം ഇവിടെ ഔ മുതലുള്ള അം ഔ ജസ് അം ഔട്ട് ഇത്രയും നിത്തായിക്കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു. എന്താണ് അചോഞ്ഞിണിറ്റി അജന്ത അംഗസ്യ വൃദ്ധിർ നിതി നിധിച്ച പരേ. പൂർവത്തിലെ സൂത്രം എന്ന് പറയുന്നത് സഖി ശബ്ദത്തിന് വേണ്ടിയുള്ളതാണ്, ഒരു വിശേഷ സൂത്രം, ഒരു ശബ്ദത്തിന് വേണ്ടിയുള്ള സൂത്രം. അനങ്സൗ സഖി എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. അലോ അന്ത്യാത് പൂർവ ഉപധ ഇത് ഏത് ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്? ഇത് സാമാന്യ സൂത്രമാണ്, വേറെ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടല്ല. സർവനാമസ്ഥാനേജ അസംബുദ്ധം എന്ന് പറയുന്നതോ സാമാന്യമാണ്, വിശേഷയുടെ ശബ്ദത്തിന് വേണ്ടിയിട്ടല്ല. അപ്രത്യേകാൽപ്രത്യ സാമാന്യ സൂത്രം ഹൽങ്ങി അഭ്യോദുർവാസ്യവൃത്തം ഹൽ സാമാന്യ സൂത്രമാണ്. നലോപപ്രാതിപര്യാന്തസ്യ ആയസമയം സക്വിര സംബുദ്ധവും ഒരു പ്രത്യേക ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ള വിശേഷ സൂത്രമാണ്. അച്ചോഞ്ഞെടുത്തി എന്ന് പറയുന്നത് സാമാന്യമാണ്, സഹിശബ്ദത്തിന് വേണ്ടിയിട്ടല്ല. എന്താണ് ഇവിടെ പറയുന്നത്? ഇതും അംഗാധികാരത്തിലാണ്. അതുകൊണ്ട് പറയുന്നു അജന്ത അംഗസ്യ, അജന്തമായ അംഗത്തിന് വൃദ്ധി, അതാണ് വിധിക്കുന്നത്. വൃദ്ധി വരും, അജന്തമായ അംഗം ഏതോ അതിന് വൃദ്ധി വരും. എപ്പോ? നിതി ണിതി ചപ്രത്യയെ പരേ. നിത്തോ ണിത്തോ ആയ പ്രത്യയം പരമിരിക്കെ നിതി ണിതി ച പ്രത്യയെ പരേ. നിത്തോ ണിത്തോ ആയ പ്രത്യയം പരമിരിക്കുമ്പോൾ ഇവിടെ ഞിത്താണോ ഇരിക്കുന്നത്? സഖിയെ വന്നിരിക്കുമ്പോൾ ണിത്താണോ? ണിത്ത്, ഞിത്തല്ല. അതിന്റെ ഉദാഹരണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. സഖി ഔ വന്നിരിക്കുമ്പോൾ പരത്തിൽ ണിത്തായ പ്രത്യയം ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ ണിത്തില്ലല്ലോ, എങ്ങനെയാണ് ണിത്തായി? സഖ്യരസംബുദ്ധോ എന്നുള്ള സൂത്രം പറഞ്ഞു. പരത്തിലിരിക്കുന്ന ഔവിൽ ഔ ണിത്തല്ലെങ്കിലും അത് ണിത്ത് വത്താണ്. ആരോപിക്കുക എന്ന് വെച്ചാൽ രജ്ജു ഒരു സർപ്പത്തെ ആരോപിക്കും പോലെ തന്നെ, എന്ത് വേണോ ആരോപിക്കാം, നിയമമൊന്നുമില്ല. ഇവിടെ ഔവിനെ ണിത്താക്കി പണിഞ്ഞ് അങ്ങനെ ചെയ്തു. സാധാരണ ഗതി ണിത്താക്കണമെങ്കിൽ എന്ത് വേണം? അവന്റെ ശേഷം ഒരു നകാരം മത്സരിച്ചിട്ട് ഔൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹലന്തിയും തസ്യലോക വന്നാൽ അത് ണിത്താവും. പണിനി അതൊന്നുമല്ല ചെയ്തത്, അങ്ങനെ ഒരു പണിയേ ചെയ്തില്ല, മറിച്ച് എന്ത് പറഞ്ഞു? അതിനെ ണിത് പത്ത് എന്ന് പറഞ്ഞു. നകാരം ഇത്താക്കിയെങ്കിലോ എന്തു പറ്റിയേനെ? അതിന് എളുപ്പം ഔല നകാരത്തെ ഇത്താക്കിയ പോലെ. എല്ലായിടത്തും വരുമല്ലോ. ആ പല കുഴപ്പങ്ങളുമുണ്ട്. പിന്നെ ജസ്സിനെന്ത് ചെയ്യും? ജസ്സിനുമാക്കണ്ടേ എണ്ണിത്ത് നകാരം ഇത്താക്കണ്ടേ? അത് മാത്രമല്ല പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീണ്ടും പ്രശ്നം വരും. അപ്പോൾ അവിടെ എന്തായാലും നകാരം ഇത്താക്കാൻ പറ്റത്തില്ല. അതിന് പണിനി കണ്ടുപിടിച്ച ഒരു വിദ്യയാണ്, അതിനെ ണിത് പത്തായി പ്രഖ്യാപിക്കുക. അപ്പോൾ വാസ്തവത്തിൽ അവിടെ നകാരം ഇത്തില്ല, എന്നാൽ അത് ണിത്തുമായി. നകാരം എന്ന് പറയുന്ന ഇത്ത് വയ്ക്കാതെ തന്നെ അതിനെ പണിനി എന്താക്കി? ണിത്താക്കി. അതാണ് പണിനിയുടെ ബുദ്ധി. അപ്പോൾ സക്വിര അസംബുദ്ധു പറഞ്ഞു ഔ ണിത്വത്താകും. അച്ചോഞ്ഞെഴുതി എന്ന് പറഞ്ഞു അജന്തമായ അംഗത്തിന് വൃദ്ധി വരും. ണിത് അല്ലെങ്കിൽ ണിത് പരമിരിക്കെ. അജന്തമായ അംഗം ഇവിടെ ഏതായി? സഖി. അതിന് വൃദ്ധിയെ വിരിക്കുമ്പോ സൂത്രം വരും വൃദ്ധിരേചി. അതാണോ വരുന്നത്? അതിന്റെ ആവശ്യം എന്തോന്നു? വൃദ്ധിരേചി വന്നാ പിന്നെ ഈ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? വൃദ്ധിരേചി വന്നാ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? വൃദ്ധിരാദേശിച്ച് വേണം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് വേണ്ടിയെന്ന്? വൃദ്ധി ഏതെന്നറിയണം. വൃദ്ധി ഏതെന്നറിയാതെ വേണം. അജന്ത അംഗത്തിന് വിധിച്ചോണ്ട് പിന്നെ എന്ത് വരും? ഏ സൂത്രം വരും? അനുബന്ധ്യസ്യ വരും. പിന്നെ വൃദ്ധി വിധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇകാരമാണ് സഖിയിലെ. അതിനേത് വൃദ്ധിയാണ് വരുന്നത്? സ്ഥാനാന്തരമ എന്നുള്ള സൂത്രം വന്നിട്ട് ഏ വരും ഐ വരുമോ? ഐ വരും. ഏകാരത്തിന് വൃദ്ധി വരുന്ന ഐ. ആ സൂത്രങ്ങളെല്ലാം പ്രവർത്തിക്കും. അപ്പൊ സഖി എന്നുള്ളത് എന്തായി മാറി? സഖൈ എന്നാവും. അജന്തമായ അംഗമാണ്. പരത്തിൽ നിത്തുണ്ട്. നിത്തം എന്ന് പറയുന്ന അവാണ്. വാസ്തവത്തിൽ നിത്തല്ലെങ്കിലും സഖ്യര സംബുദ്ധ എന്നുള്ള സൂത്രപ്രകാരം അത് നിത്തായി. പൂർവ്വത്തിൽ വൃദ്ധി വന്നു, അനുബന്ധിച്ച് അന്ത്യത്തിന് വന്നു. സ്ഥാന അന്തരം പ്രകാരം ഇക്കാരത്തിന് ഐകാരം വന്നു. അപ്പൊ സഖൈ ഔ വന്നിരിക്കുന്നിടത്തെ സൂത്രം വരും. ഏച്ചോ അയവായോ വന്ന ആയാദേശം വന്നു. സഖായൗ സഖായൗ എന്ന് വന്നു. ഇനി സഖി ജസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ആദ്യം സഖ്യുര സംബുദ്ധ പ്രകാരം എന്തുവരും? ജസ് എന്ന് പറയുന്നത് നിത്ത് വത്താവ് നിത്താവ്. കാരണം അവിടെ പറഞ്ഞ എന്താണ്? സഖിയുടെ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന സംബുദ്ധി ഒഴികെയുള്ള സർവനാമസ്ഥാനം ജസ് നിത്ത് വത്താവ് നിത്താവ്. അവൻ പറയുന്നു അച്ചോ ഇഞ്ഞണീത്തി. അജന്തമായ അംഗത്തിന്റെ പരത്തിൽ നിത്തിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് എന്തുവരും? വൃദ്ധി. ഇപ്പൊ സഖി ജസ് അസ് എന്നിരിക്കുന്നു. സഖിയിലെ ഇകാരത്തിന് വൃദ്ധി വന്നെന്തായി മാറി? സഖൈ. പരത്തിൽ എന്തിരിക്കുന്നു? അസ്. സഖൈ അസ് ഏച്ചോ വായ വരുമ്പം സഖായ് അസ്. ഓ സഖായസ്. സകാരത്തിന്റെ വിശ്രമം വരുമ്പോൾ സഖായ സഖ സഖായോ സഖായ സഖി സു എന്നിരിക്കുന്നു. അനങ്സൗ എന്നുള്ളത് വരൂ? വരത്തില്ല. എന്തുകൊണ്ട്? അസംബുദ്ധവും എന്ന് പറഞ്ഞ് സംബുദ്ധി വരത്തില്ല. അപ്പൊ അത് വരത്തില്ല, അതിന് വരാൻ പറ്റത്തില്ല. അപ്പൊ സഖീസു എന്ന് തന്നെ ആയിരിക്കും. സഖ്യുരസംബുദ്ധവും അത് വരുമോ? അസംബുദ്ധവും. അസംബുദ്ധവും എന്ന് പറയുന്ന സൂത്രന്റെ നമ്പർ എത്രയാണ്? തൊണ്ണൂറ്റി രണ്ടല്ലേ. അനങ്സൗ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് അങ്ങോട്ട് പോയത്, അസംബുദ്ധവും. ഇപ്പൊ രണ്ടും ഈ രണ്ട് സൂത്രങ്ങളും സംബുദ്ധി പ്രവർത്തിക്കത്തില്ല. അപ്പൊ അനങ്സവും വരുന്നില്ല, സഖ്യര അസംബുദ്ധവും വരുന്നില്ല. പിന്നെ നോക്കേണ്ടത് സഖി ശബ്ദം ഇതിന് ഹരിശബ്ദത്തിന് ഏ സൂത്രം വന്നത്? ഹ്രസ്വസ്യ ഗുണ സംബുദ്ധ. അതിവിടെ വരുമോ? വരുമോ? ഹ്രസ്വസ്യ ഗുണ സംബുദ്ധ വരുമോ? വരാം. വരാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ സഖി എന്നുള്ള എന്തായി മാറും? ഹേ സഖി സൂന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? ഏ ഹ്രസ്വാദ് സംബുദ്ധേ സംബുദ്ധി ലോപിക്കും. ഏങ് ഏങ്ങന്തമാണ് സംബുദ്ധി ലോപിക്കും. ഹേ സഖേ സു ലോപിച്ചു കഴിഞ്ഞ ഹേ സഖേ. സു ലോപിക്കുന്നതിന് വേറെ സൂത്രം നമ്മൾ പഠിച്ചത് ഏതാ പഠിച്ചത്? കൽങ്ങ്യാഭ്യോ ദീർഘാസുസ്യവൃത്തം ഹൽ. ആ സൂത്രപ്രകാരം ഇവിടെ സുലോപിക്കോ? എന്തുകൊണ്ട്? ഹലന്തമല്ല, അവൃക്തമല്ലേ ഇത്? ഹലന്തമല്ല, പിന്നെ നീയന്തമല്ല, ആബന്ധമല്ല. നീയാപ്പെന്ന് പറഞ്ഞാൽ നീ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നീ എന്ന് പറഞ്ഞാൽ നീപ്പ്, നീഷ്, നീൻ, ഇതൊന്നുമല്ല. ആപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നേരത്തെ പഠിച്ചിട്ടുണ്ട് ആപ്പ്. എവിടെയാ പഠിച്ചത്? ജ്ഞാപ്രാതിപതിക എന്നുള്ളത്. ആപ്പിൽ ഏതൊക്കെപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു. ഞീയിൽ ഏതൊക്കെപ്പെടും? ഞീ എന്ന് പറഞ്ഞാൽ അങ്ങീപ്പ്, ഇംഗീഷ്. ഞീനാപ്പ് എന്ന് പറഞ്ഞാൽ ടാപ്പ്, ചാപ്പ്. തീർന്നോ? ഡാപ്പ്. അതൊന്നും ഇവിടെ പ്രവർത്തിക്കത്തില്ല, അതൊന്നും ഇവിടെ ഇല്ല. സഖേ ഏകാരാന്തമാണ്. അതിൽ നിന്ന് ഏ ഹ്രസ്വാദ് സുലഭി ഹേ സഖേ, ഹേ സഖായു, ഹേ സഖായ. രണ്ടിടത്തും ഔവും ജസ്വം ഇരിക്കുമ്പോൾ ആദ്യം സഖ്യുരസംബുദ്ധ പരത്തിലിരിക്കുന്ന പ്രത്യയം നിത്വത്താകും. അച്ചോ ഞിനിത്തി പ്രകാരം എന്തുവരും? വൃദ്ധി വരും, ആയാദേശം വരും. ഹേ സഖായോ, ഹേ സഖായ. അസംബുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? അസംബുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരത്തില്ലെന്നാണ് പറയുന്നത്. വരും, വരത്തില്ലേ? ആ, ഏകവചന സംബുദ്ധി എന്ന് പറഞ്ഞു. ദിവനും ബഹുവനും സംബുദ്ധിയാണോ? പിന്നെ അതെന്താണ്? സംബോധനയാണ്. അതാണ് പറഞ്ഞത്, സംബുദ്ധി സംബോധന എന്ന് പറയും. വ്യത്യാസം മനസ്സിലാക്കിയിരിക്കും. സംബോധനയാണ്, പക്ഷെ സംബുദ്ധി അതുകൊണ്ടവിടെ വരാം. ഹേ സഖായോ, ഹേ സഖായ. അടുത്ത് സഖി അം എന്നിരിക്കുന്നു. ഇവിടെ അനങ്സൗരു എന്തുകൊണ്ട്? സൂലമ്മാണ്. പിന്നെ ഏതാ വരാമെന്നുള്ള നമ്മൾ പഠിച്ചതനുസരിച്ച് സഖ്യുരസംബുദ്ധ പ്രകാരം എന്തുവരും? അമ്മിന് എന്തുവരും? നിദ്വത്, സർവനാമസ്ഥാനമാണ് അമ്മ. നിത്യോദ്ഭാവം വരും. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം ഏത് വരും? അച്ചോ ഞണിത്തി. നിത്യോദ്ഭാവം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ സൂത്രം വന്നിട്ട് അംഗത്തിന്റെ അവസാനമായ ഇകാരത്തിന് വൃദ്ധിയെ വിധിക്കും. വൃദ്ധി വിധിച്ചു കഴിഞ്ഞാൽ ഇകാരത്തിന് എന്ത് വരും? ഐ വരും. സഖൈ എം എന്നിരിക്കുമ്പോൾ ഏത് വരും? എച്ചോ ഐ പോകുന്നു. സഖായം ആയ ദേശം. എന്തുകൊണ്ട് ഇവിടെ അമിപൂർവ്വം വന്നില്ല? അമിപൂർവ്വം വരാമല്ലോ, എന്തുകൊണ്ടാണ് വരാത്തത്? അങ്ങനെ അപവാദ സൂത്രമാണോ? അത് സാമാന്യ സൂത്രമല്ലേ അമിപൂർവ്വം. ഇതൊരു വിശേഷ സൂത്രമല്ലേ? അപ്പൊ ഇതല്ലേ വരത്തുള്ളൂ. എന്തുകൊണ്ട് പ്രഥമയൂഹപൂർവ്വ സവർണം വന്നില്ല? അവിടെയും അപവാദം തന്നെയാണ്. ഈ വിശേഷ സൂത്രം വരുമ്പോ അത് വരും. എന്താ പാണിനി അത് മറന്നു എന്ന് വിചാരിച്ചോ? അടുത്ത് ഔട്ട്, അം ഔട്ട് പ്രകാരം ഇത്തായിപ്പോയി. ശേഷിക്കുന്ന ഔ ഇരിക്കുന്നു. സഖ്യ വന്നിരിക്കുമ്പോ സൂത്രം വരും, സഖ്യര സംബുദ്ധ. കാരണം ഔട്ട് വരെ സർവനാമസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ നിത് വത്താക്കും. നിത്തായി, നിത്വത്തായാൽ ഉടനെ അടുത്ത സൂത്രം പ്രവർത്തിക്കുന്നു. ഏതാണ്? സഖിയിലെ ഇകാരത്തിന് വൃദ്ധി വരും, ഐ ആദേശം വരും. സഖൈ ഔ എന്നിരിക്കുമ്പോ സൂത്രം വരും, സഖായൗ, സഖ സഖായോ, സഖായ. ഹേ സഖേ സഖായോ, സഖായ. സഖായം സഖായൗ. ഈ സഖായൗ വരെ സംബുദ്ധി ഒഴികളിലടുത്ത്, സൂ ഒഴികളിലടുത്തെല്ലാം ഈ രണ്ട് സൂത്രവും വരും. സഖ്യുര സംബുദ്ധ അച്ചോഞ്ഞണിത്തി. സൂല് പാണിന് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? അനങ്സൗ, അനുവന്ധ്യാത് പുരോവിധ, സർവനാമസ്ഥാന സംബുദ്ധ, അപ്രത്യേകാൽ പ്രത്യയ, ഹൽങ്ങാഭ്യ ദുർഗാസ്യ അവൃത്തമൽ, നലോക പ്രാതിപതികാന്തസ്യ. ഇത്രയും വരും സംബുദ്ധിയിൽ രണ്ട് സൂത്രം. ഏതൊക്കെയാണ്? ഹ്രസ്വസ്യ ഗുണ, ഏ ഹ്രസ്വാത്, സംബുദ്ധേ. ഇത്രയും ഓർത്തിരുന്നാ മതി, കുറച്ചല്ലേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് നോക്കണം. സഖി ശസ്സന്നിരിക്കുന്നു, സകാരത്തിന് സംയോജിച്ച സൂത്രം ദശക്കോത്തദ്ധിതയെ പ്രകാരം നിസ്സഞ്ജിച്ചു. ശസ്സിലെ സകാരത്തിന് നിസ്സഞ്ജ നിഷേധിച്ച സൂത്രം തസ്മാസോ നഹ പുംസി ആണോ ദശക്കോത്തദ്ധിതേ ആണോ? നവിഭക്തോ തുസ്മാ സകാരത്തിന് നിസ്സഞ്ജ നിഷേധിച്ചു. സഖി അസന്നിരിക്കുന്നു, എന്ത് വരുന്നു അവിടെ? അനങ്സൗരവും സൂവില്ല. പിന്നെ വരേണ്ടത് സഖ്യു രസംബുദ്ധവും, അത് വരുമോ? ഇത് സർവനാമസ്ഥാനമല്ല. പിന്നെ ഏത് വരും? പ്രതിമയോ ഉറസവണ ദീർഘം വരും. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ഏത് വരും? തസ്മാത് ചസ്വനോപുംസി. പ്രഥമയോ പൂർവസവർണ ദീർഘം വരുമ്പോൾ സഖീസ്. പഴയ സൂത്രങ്ങൾ ഓർമ്മ വേണം. സകാരത്തിന് മകാരം വരുന്നു, സഖീൻ. നത്വം എന്തുകൊണ്ട് വന്നില്ല? അല്ലെങ്കിൽ വരുമോ? നത്വത്തിന് നിമിത്തമില്ല. ഏതാണ് നിമിത്തം? രക്ഷ പഠിച്ചതനുസരിച്ച് സഖാൻ. സഖി ടാന്നിരിക്കുമ്പോ ഗിസഞ്ഞുണ്ടോ? എന്തുകൊണ്ട്? സൂത്രം ശേഷോ ഘിസഖി. സഖി ശബ്ദ സഖി വർജം ആണോ? ഗിസഞ്ഞ വിധിക്കുന്ന സഖി ഒഴിവാക്കിയിട്ടാണ്. സഖിക്ക് ഗിസഞ്ജയില്ല. അതുകൊണ്ട് ഹരിശബ്ദത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു തൃതീയ ഏകവചനത്തിൽ? അതുപോലെ ഇവിടെ രൂപം വരത്തില്ല എന്ന് ചുരുക്കം. കാരണം സഖിശബ്ദത്തിന്റെ രൂപം പാണിനി നോക്കിയപ്പോൾ ഹരിശബ്ദം പോലെ അല്ല, അതുകൊണ്ട് അതിനെ ഒഴിവാക്കി. ഗിസഞ്ജ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അതാണോ വരുന്നത്? ആങ്ങോന സ്ത്രീയാം. പക്ഷെ ഇവിടെ അത് വരുന്നില്ല. അപ്പോ സഖി ടാന്നിരിക്കുന്നു, ടകാരത്തെ നിസ്സഞ്ജ വിധിച്ച സൂത്രം പോയി. സഖി ആ ആക്ക് എന്തുകൊണ്ടാണ് നിസ്സഞ്ജ വരാത്തത്? ഉപദേശമാണ്, അനുനാസികമല്ല. ഉപദേശത്തിൽ അനുനാസികമാണ്, നിസ്സഞ്ജ വരുന്നില്ല. സഖി ആന്നിരിക്കും, പിന്നെ നമ്മൾ പഠിച്ച സൂത്രം വരും. വികണിച്ചി സഖ്യ വളരെ എളുപ്പം. സ്ത്രീയൊക്കെ കഷ്ടപ്പെടുത്തിയെങ്കിലും തൃതീയിൽ വന്നപ്പോൾ പാണിനി വളരെ എളുപ്പമാക്കി തന്നു. സഖാ സഖായോ അവിടെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചെങ്കിലും സഖി ആ യുഗണച്ചി. ടാങ്കസിക സേനാസേ എന്തുകൊണ്ട് വന്നില്ല? അദന്തമല്ല. സഖ്യ സഖിഭ്യാം ഏ സൂത്രം വന്നു? സഖിഭ്യാം അത് ഗുരുവാണെന്നുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല. സഖിഭ്യാം സുഭിച്ച എന്തുകൊണ്ടാ വരാത്ത്? അദന്തമല്ല. പഴയ സൂത്രങ്ങളൊക്കെ ഓർക്കണം. സഖിഭ്യാം സഖിഭിസ് ഏ സൂത്രം വരും? ഒന്നുമില്ല. സഖിഭിഹി അടുത്ത് ചതുർത്ഥിയിൽ സഖി ഏതാണ് പരത്തിയിരിക്കുന്നത്? പ്രത്യയം ായി ശേഷിക്കുന്ന ഏ സഖി ഏ എന്നിരിക്കുമ്പോൾ ഗീർഗിതി പ്രകാരം ഗുണം എന്തുകൊണ്ട്? വിസഞ്ജയില്ല. പിന്നെ സഖി എന്നിരിക്കുമ്പോ ഏത് വരും? ഗണിച്ച് സഖ്യേ സഖിഭ്യാം സഖിഭ്യ. പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. സഖി പഞ്ചമി ഷഷ്ടി. പഞ്ചമിയിൽ എങ്ങനെയിരിക്കും? ഷഷ്ടിയിൽ എങ്ങനെയിരിക്കും? രണ്ടിടത്തും ഇത്ത് ലോപിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തിരിക്കും? സഖി അസന്നിരിക്കും. സഖി അസഖി അസന്നിരിക്കുമ്പോ ഏത് സൂത്രം വരും? ഇഗോ എണച്ചി. മസിങ്ങ സോസിച്ച വരൂ. എന്തുകൊണ്ട്? അദന്തമായതുകൊണ്ട്. ഗിസഞ്ഞ ഇല്ലാത്തതുകൊണ്ടാണോ ഗസവസ്ഥ വരാത്തത്? അല്ല, ഗിസഞ്ഞ വേണമെന്ന് പറയുന്നുണ്ടോ? മസിങ്ങസോസ്ഥ എന്ന് പറയുന്ന സൂത്രത്തിൽ ഗിസഞ്ഞ വേണമെന്ന് പറയുന്നുണ്ടോ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് വന്നില്ല? ഏങ്ങ് വേണം. പിന്നെ ഇവിടെ ഇഗോ എണ ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്തോരും സഖി അസഖി അസ് എന്നിടത്ത് രണ്ടിടത്തും എണ്ണ വന്നിട്ട് എന്തോരും സഖ്യസ് എന്ന് വരും. സഖ്യസ് ഇവിടെ സഖ്യ എന്ന് വന്നാൽ പോരാ, പിന്നെ എങ്ങനെ വരണം? സഖ്യുഹു. അതിനാണ് അടുത്ത സൂത്രം സഖ്യുഹു എന്നാക്കാൻ. ഖത്യാത് പരസ്യ ഖീതി ശബ്ദാഭ്യാം ഘീതി ശബ്ദാഭ്യാം കൃത എണാദേശാഭ്യാം പരസ്യ നസിംഗസോ രത ഉഹു ഖ്യത്യാദ് ഖ്യച്ച ത്യച്ച, അതാണ് ഖ്യത്യാദെന്ന് പറഞ്ഞത്. ഖ്യാത്യ രണ്ട് ശബ്ദങ്ങൾ, ഖ്യായെന്നും ത്യായെന്നും സൂത്രത്തിലുള്ളത്. ഖ്യാത്യ രണ്ടിടത്തും ഖ്യായിലെയും ത്യായിലെയും അവസാനത്തെ അകാര ഉച്ചാരണാർത്ഥമാണ്, അത് പോവും. അതിൽ ഖ്യാന്ന് ഇവിടെ സൂത്രത്തിൽ പാണിനി നിർദ്ദേശിച്ചിരിക്കുന്നത് ഖി എന്ന ഹ്രസ്വവും ഖി എന്ന ദീർഘവും എണ്ണാദേശം ചെയ്ത് നിർദ്ദേശിച്ചിരിക്കുകയാണ്, ആണ് ഖ്യ. തീ എന്ന് പാണിനി സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തീ എന്ന് പറയുന്ന ഹ്രസ്വവും തീ എന്ന് പറയുന്ന ദീർഘവും രണ്ടിനും എണ്ണാദേശം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. എണാദേശം ചെയ്ത ഖി, എണാദേശം ചെയ്ത തീ. ഖി എന്ന് പറയുന്നതിൽ അവസാനത്തെ ഏത് വർണ്ണമാണ്? അതിന് എണ്ണാദേശം ചെയ്താൽ എന്തുവരും? എങ്ങനെ വരും അപ്പോ? ഖ്യാന്ന് വരുമോ? ഖ്യാന്ന് വരുമോ? ഖ ഇതെന്നല്ലേ വരത്തുള്ളൂ. അകാര ഉച്ചാരണാർത്ഥം ആണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഖ യു ത് യു എന്ന് വരും. അങ്ങനെ വരും. അതിനാണ് സൂത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഖ്യത്യ. അതിനാണ് പറഞ്ഞ ഖിതി ശബ്ദാഭ്യാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹ്രസ്വമായ ഖി തി രണ്ട് ശബ്ദങ്ങൾ. പിന്നെ അടുത്തെന്താ പറഞ്ഞിരിക്കുന്ന? ഖി തി ശബ്ദാഭ്യാം ദീർഘമായ ഖി തി രണ്ട് ശബ്ദങ്ങൾ. ശബ്ദാഭ്യാം ശബ്ദാഭ്യാം എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? പഞ്ചമി ദിവചനം എന്ന് തന്നെ പറയുന്നു. ഖീതി ശബ്ദാഭ്യാം ഖീതി ശബ്ദാഭ്യാം പഞ്ചമി ഒന്നായ സൂത്രം വരും. നമ്മൾ പഠിച്ച പരിഭാഷാസൂത്രം തസ്മാദിത്വത്തരസ്യ ആണ് പറഞ്ഞിരിക്കുന്നത്. കൃത എണാദേശാഭ്യാം പരസ്യ. ഖീയും തീയും എങ്ങനെയായിരിക്കണം? എണാദേശം ചെയ്തതായിരിക്കണം. ഖീയും തീയും എണാദേശം ചെയ്തതായിരിക്കണം. എണാദേശം ചെയ്താണ് സൂത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഖ്യത്യ. ആ രണ്ട് ശബ്ദങ്ങളെയും വ്യാഖ്യാനിച്ചാണ് ഇത്ര എഴുതിയിരിക്കുന്നത്. ഖീ തീ ശബ്ദാഭ്യാം ഖീ തീ ശബ്ദാഭ്യാം കൃത എണാദേശാഭ്യാം. പഞ്ചമിയുടെ അർത്ഥമാണ് എഴുതിയിരിക്കുന്നത് എന്ത്? പരസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. സൂത്രത്തിൽ ഖ്യത്യ എന്ന് പറഞ്ഞത് എണാദേശം ചെയ്ത ഖീത്തി രണ്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇകാരത്തിന് എണ്ണാദേശം ചെയ്താലും ഈകാരത്തിന് എണ്ണാദേശം ചെയ്താലും ആദേശം യകാരമാണ്. പണിനി ഇവിടെ രണ്ടിനും എണ്ണാദേശം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൃത്തിയിൽ ഖിതി ശബ്ദാഭ്യാം ഖീ തീ ശബ്ദാഭ്യാം എന്ന് പറഞ്ഞത്. രണ്ടിന് ഉദാഹരണം വരും. നമുക്ക് ഇപ്പോൾ ഉദാഹരണം വരുന്നത് ഹ്രസ്വത്തിനാണ്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എണാദേശം ചെയ്ത ഖീക്ക് ഉദാഹരണമേ ഉള്ളൂ. തീയുടെ ഇനി വരും. എണാദേശം ചെയ്ത ഖി എന്നുവെച്ചാൽ ഖ്യു എന്നിരിക്കുമ്പം അതിൻ്റെ പരത്തിലിരിക്കുന്ന ങസി ങസോരത, ങസിയുടെയും ങസിൻ്റെയും അകാരം, അതിന് ഉഹു ഊ വരും. ശ്രദ്ധിച്ച് മനസ്സിലാകും. ഇവിടെ ഖീ അസ് എന്നിരുന്നു, സഖി അസ്. പഞ്ചമിയിലും ഷഷ്ഠിയിലും ഏകവചനത്തിൽ സഖി അസന്നിരുന്നു. രണ്ടിടത്തും നമ്മൾ എണ്ണാദേശം ചെയ്തു. എന്നായി ഈ സൂത്രം പറയുന്നു. എണ്ണാദേശം ചെയ്തതിന്റെ പരത്തിലിരിക്കുന്ന ങസിയുടെയും ങസിന്റെയും അകാരത്തിന് ഉകാരം വരുന്നു. അപ്പൊ ഇവിടെ ഉകാരം എവിടെ വരും? അസ്തിന്റെ അകാരത്തിന് എന്ത് വരും? ഉകാരം വരും. പൂർവത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ എന്താവും? സഖ്യുസ്, സഖ്യുസ് എന്ന് സകാരത്തിന് ഉത്സർഗം ചെയ്യുമ്പോൾ സഖ്യുഹു ആണ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സഖി നസന്നിരുന്നു, സഖി അസന്നായി. അതിന് എണ്ണാദേശം ചെയ്ത് സഖി അസന്നായി, സഖി ഉസന്നായി. അകാരത്തിന് ഉകാരം വന്നു, ഋത്തു വിസർഗം വന്നു, സഖ്യുഹു. ഇത്രയേ ഉള്ളൂ. ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സൂത്രത്തിൽ ഖ്യത്യാദെന്ന് പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന ഖിയാണ്. എണ്ണാദേശം എന്ന് പറയുന്നുണ്ട്. ഇവിടെ യുഗവേണിച്ച് ഇപ്രകാരം എണ്ണാദേശം എന്ന ഏകാരമാണ്. അതിന്റെ പരത്തിലുള്ള ഖസി ഖസിന്റെ ആ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അസിലെ ആയാണ്, അതിനൂടെ വിധിക്കുന്ന ഊവാണ്. ഇപ്പൊ സഖ്യുസ് എന്ന് വന്നു, ഋത്ത് വിസർഗം വരുമ്പോൾ പഞ്ചമിയിലും ഷഷ്ടിയിലും സഖ്യുഹു, സഖ്യുഹു എന്ന് വരും. മനസ്സിലായല്ലേ? സഖി അസന്നിരുന്നു, ഇകാരത്തിന് എണ്ണാദേശം ചെയ്തു, എണ്ണ വരുമ്പോൾ യകാരം വരും, പരത്തിൽ അസിരിക്കുന്നു, അകാരത്തിന് ഉകാരം ചെയ്തു, സഖ്യുസ്, സഖ്യുഹു. ഇത് തന്നെ ഇവിടെ സൂത്രത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ്? സഖ്യുരസംബുദ്ധോടെ സഖ്യുഹു എന്ന് പറഞ്ഞു. ആ സൂത്രത്തിൽ തന്നെ പ്രയോഗിച്ചു എന്നാണ്. പിന്നെ വൃത്തിയിലും പ്രയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ്? വേറെ എവിടെയാണ്? അനങ്സവും അതൊക്കെ ഈ സഖ്യു തന്നെ. ഇകാരാന്തമാണ്. ഇകാരാന്തങ്ങളെല്ലാം ഹരിശബ്ദം പോലെ വരും, പക്ഷെ ഇതൊരു പ്രത്യേക ശബ്ദമാണ്. സഖാവിനെ സൃഷ്ടിക്കുന്ന ശബ്ദം. അതുകൊണ്ട് ഇതിനിങ്ങനെ രൂപം വന്നു. സഖ്യുഹു പഞ്ചമിയിൽ സഖ്യുഹു, അടുത്ത് സഖിഭ്യാം, സഖിഭ്യ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ഷഷ്ടിയിൽ സഖ്യുഹു, രണ്ട് രൂപം. ഈ സൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? പഞ്ചമി ഷഷ്ടിയും ഒരുമിച്ച് ശ്രദ്ധിക്കുന്നു. ഒറ്റ സൂത്രം കൊണ്ട് തന്നെ പഞ്ചമി ഏകവനും ഷഷ്ടി ഏകവനും സജ്ജിച്ചു. ഈ സഖി ഓസ് എന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും വരാനില്ല. അതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് വരും സഖ്യോസ്. ഋത്തു വിസർഗം വരുമ്പോൾ സഖ്യുഹോ. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചിന്തിക്കണം, പഴയ സൂത്രം ഏതെങ്കിലും വരുമോ? വരത്തില്ല. സഖി ആംന്നിരിക്കുമ്പോൾ വർഷുന്നദ്യാവോ നൊട്ട് വരുന്നു സഖി. നാംന്നിരിക്കുമ്പോൾ നാമി ദീർഘം വന്നു സഖി നാം. സഖീനാം നാ വരുന്നില്ല. എന്തുകൊണ്ട്? നിമിത്തമില്ല. ഋഷാഭ്യാം നോണ സമാനപദേ, അതാണ് നിമിത്തം. അതില്ല. സഖി നീ സപ്തമി ഏകവനത്തിൽ ഇവിടെ ഘിസഞ്ഞ ഉണ്ടാ? ഉണ്ടെങ്കിൽ ഏ സൂത്രം വന്നേ വരുമോ? ഉണ്ടെങ്കിൽ ഏ സൂത്രം വന്നേ? അച്ഛ അച്ച ഗേഹേ ഉണ്ടെങ്കിൽ ഒന്നിന് ഗേറിങ്ങിതി വരുമോ? എന്തുകൊണ്ട്? വിസഞ്ഞ ഉണ്ടെങ്കിൽ ഗേറിങ്ങിതി വരുമോ? വിസഞ്ഞ ഉണ്ടെങ്കിൽ ഗേറിങ്ങിതി വരുമോ? അച്ച ഗേഹേ അതിനെ ബാധിക്കും. ഇവിടെ വിസഞ്ഞ ഉള്ളതുകൊണ്ട് അത് വരത്തില്ല. പക്ഷെ അതിന് പകരം ഒരു സൂത്രമുണ്ട്. എന്താണ്? ഔത്ത്, ഇതഹ പരസ്യ ഞേരൌത്ത്. ഇതഹ ഈ ഹർസ്വ ഇകാരം തപര തത്കാലസ്യ. ഇത്തിന്റെ പരത്തിലിരിക്കുന്ന ഇങ്ങേഹേ ഔത്ത് തപര തത്കാലസ്. ഇത്തിന്റെ പരത്തിലിരിക്കുന്ന ഗീക്ക് എന്ത് വരും? ഔ. ഗീയിലെന്താ ശേഷിക്കുന്നത്? അതിന് ഔ വരും. ഈക്ക് ഔ വരുന്നു, നേരിട്ട് ആദേശം വരുന്നു, ഈ പോയി ഔ വന്നു. പൂർവത്തിൽ എന്ത് വേണം? ഈ ഹർസ്വീകാരം ഒരു സാമാന്യ സൂത്രമാണ്, പ്രത്യേകിച്ച് നിമിത്തങ്ങളൊന്നുമില്ല. ഹർസ്വീകാരത്തിന്റെ പരത്തിൽ എവിടെ നിന്നൊന്നും പറയുന്നില്ല. പരത്തിൽ നീ ഇരുന്നു കഴിഞ്ഞാൽ അതിന് ഔ വരും. ഇപ്പൊ സഖി ഔ എന്നായി. സഖി ഈ എന്നുള്ള എന്തായി മാറി? സഖി ഔ. ഔകാര ആദേശം വന്ന ഏതിനാ? സഖിയിലേക്കാണോ പരത്തിലിരുന്നേക്കാണോ? സഖിയിലേക്കല്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവിടെ രണ്ട് ഈ ഉണ്ട്, ഒന്ന് സഖിയിലെ ഈ, മറ്റൊന്ന് നീയിലെ ഈ. ഇവിടെ ഖത്യാത്പരസ്യ വരുമോ? എന്തുകൊണ്ട്? ഗണാദേശം ഉണ്ടെങ്കിൽ വരുമോ? അവിടെ പ്രത്യേകം പറഞ്ഞു ഗസി ഗസോഹോ. അത് ഗസിയും ഗസും പരമിരിക്കുമ്പോഴേ പ്രവർത്തിക്കൂ. ഇവിടെ ഗസിയോ ഗസോ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് അത് പ്രവർത്തിക്കത്തില്ല. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഈയുടെ പരത്തിൽ നീ ഇരുന്നു കഴിഞ്ഞാൽ ആ നീക്ക് അവ വരും. ഇപ്പൊ സഖി നീ നിരുന്ന് എന്തായി മാറി? സഖി സഖി ഔ. സഖി ഔ എന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച സൂത്രം വരും, ഇകവേണിച്ചു വന്ന് സഖ്യൌ. ഹരി അതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? വൃത്തി വൃത്തി ഹരിശബ്ദത്തിന്റെ വൃത്തിയിൽ, ഹരിശബ്ദത്തിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? ഇത് അച്ഛഗേഹേ ഇതുദ്ധ്യം. ആ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇത്? അച്ഛഗേഹേ എന്നുള്ളത് പറഞ്ഞു. ഇതുദ്ധ്യം ഇകാരത്തിന്റെയും ഉകാരത്തിന്റെയും പരത്തിലിരിക്കുന്ന ഔത്ത് നീക്ക് ഔ വിധിച്ചു. അച്ഛഗേഹേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്, എന്താണ്? ആ ഇതുദ്ഭ്യാം ഉത്തരസ്യ ഞേ രൗത്ത് ഘേഹേ. ഘേ എന്ന് പറഞ്ഞാൽ ഈസഞ്ജയുള്ള. അപ്പൊ അതെവിടെയാ പ്രവർത്തിക്കുന്നത്? ഉള്ളടത്ത്. ഇതാണെങ്കിലോ? ആ ഇവിടെ ഗിസഞ്ജയുടെ കാര്യം പറയുന്നുണ്ടോ? അപ്പൊ വിശേഷ സൂത്രം ഏതായി? അച്ഛഗേഹേ. ഗിസഞ്ജ ഉള്ളിടത്ത് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇനി ഒരു സൂത്രം കൂടെയുണ്ട് ഇതുദ്ഭ്യാം. ഇനി ഒരു സൂത്രം കൂടെയുണ്ട്, മൂന്ന് സൂത്രമുണ്ട്. ഒന്ന് ഇത് ഏതാണ്? ഔത്ത്. പൂർവത്തിൽ നിന്ന് ഇതിലേക്ക് ഇതുദ്ഭ്യാം എന്ന് പറയുന്നതിൽ നിന്ന് ഇത്തുകൂടെ വരുന്നുണ്ട്. പിന്നെ അച്ഛഗേഹ് അത് ഘിസഞ്ഞുള്ളതിന് വേണ്ടി, ഇത് പൊതുവായ ഇകാരത്തിന്. ഇനി ഇത് ഈ തുത്തുകൾക്ക് വേണ്ടിയിട്ട് വേറെ സൂത്രമുണ്ട്, ഇനി നമ്മൾ പഠിക്കും. അപ്പം മറ്റടുത്ത് മറ്റ് സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ ഘിസഞ്ഞ ഉണ്ടാവണം. അതുമല്ല അതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? അത് ഹരിശബ്ദത്തിനും വരും, ഗുരുശബ്ദത്തിനും വന്നു. ഇത് വരും അങ്ങനെ. ഇത് ഇകാര അന്തത്തിന് മാത്രമേ പ്രവർത്തിക്കൂ. അപ്പം രണ്ടിൻ്റെയും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ രണ്ടാണ്. ഇത് ഉകാരത്തിന് പ്രവർത്തിക്കത്തില്ല, അത് ഉകാരത്തിന് വരും. പിന്നെ ഈ രണ്ട് സൂത്രം അടുത്തടുത്താണ്. അതിന്റെ നമ്പർ എത്രയാണ്? 19. അടുത്തടുത്താ വരുന്നു. അത് ഘിസഞ്ജയ്ക്ക് വേണ്ടി വിധിച്ചുകൊണ്ട് അത് അവിടെ പ്രവർത്തിക്കും. ഇത് സാമാന്യം വിധിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കും. അപ്പോ സഖി നീന്നിരുന്നു, പരത്തിലൊരു നെയ്ക്ക് ഔകാരം വിധിച്ചു. പൂർവത്തിലെ ഇകാരത്തിന് എണ്ണൊന്ന് സഖ്യവും. സഖി ഓസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? എണ്ണുവന്നോ സഖ്യോഹോ സഖ്യസു എന്നിരിക്കുന്നിടത്ത് ആദിശപ്രത്യക്ഷത്വം വന്നു സഖിഷു കഴിഞ്ഞു. ഇപ്പൊ സഖിശബ്ദം ഒരു വിശേഷ സൂത്രമായതുകൊണ്ട് അതിന് ഇത്രയും സൂത്രങ്ങൾ കാണിച്ചു. ഈ സൂത്രങ്ങളിൽ അനങ്സവും അലോന്ത്യാത്പൂർവത സർവനാമ അനങ്സവുമല്ല അലോന്ത്യാത്പൂർവത സർവനാമസ്ഥാന വ്യാസംബത്തു അപ്രത്യേക പ്രത്യേകം നടവ് പ്രാതിപാദ്യ ഇതെല്ലാം ഇതിനെ ഹലന്തമായി വിധിച്ച സൂത്രങ്ങളാണ്. ഇതെല്ലാം ഇനി പല സ്ഥലത്തും ആവശ്യമായി വരുന്ന സൂത്രങ്ങളാണ്. സഖ്യുര സമ്പത്ത് ഇതിനു വേണ്ടിയാണ്, പക്ഷേ അച്ചോഞ്ഞണുത്തി ഇനിയും പല സ്ഥലത്തും ആവശ്യമായിട്ട് വരും.